സൂപ്പർ. യഥാമഹശ്ശബ്ദ സംഗേഹി സത്താ മാത്രേഭി പ്രഥമജേ പ്രയുക്തോ ന തമേവ വൈദികേഭി പ്രയോഗേ അഭിദത്തേ. ഇവിടെ സംഖ്യന്മാർ പറയുന്നത് ഇതിന് ശ്രുതി പ്രമാണമല്ല. പ്രസ്താവനം അനുശ്രുതി പ്രമാണമല്ല. മഹതപ്പര അവ്യക്തം എന്ന് പറഞ്ഞു. അതും ശ്രുതി പറയുന്നത് വേറെയാണ്, അവർ പറയുന്നത് വേറെയാണ്. അതുപോലെ മഹശബ്ദം, മഹശബ്ദ സംഖ്യ സത്താ മാത്രേ വി പ്രഥമജേ പ്രയുക്തോ. അംഗന്മാര് മഹശബ്ദത്തിന് അവർ സത്ത എന്നാ പറയുന്നു. സത്ത മാത്രേ, കേവലം സത്ത എന്നുള്ള അർത്ഥത്തിനാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നതാണ് മഹത്തത്വം, കേവല സത്ത. പ്രകൃതി എന്ന് പറയുന്നത് സാമ്യാവസ്ഥ, സത്വരജ തമസിന്റെ സാമ്യാവസ്ഥയാണ്. അതിൽ നിന്ന് സൃഷ്ടി ആരംഭിക്കുമ്പോൾ സൃഷ്ടിയുടെ ആദ്യത്തെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് അതിന് സത്ത എന്ന് പറയുന്നത്. മഹത്തത്വം പിന്നെ അഹന്തത്വം. സംഖ്യന്മാരിൽ നിന്ന് അതിനെ മഹത്വത്വത്തിന് ബുദ്ധിതത്വം എന്നും അഹന്തത്വത്തിന് അഹം എന്നും പറയും. എന്നുവെച്ചാൽ ജീവനിലിരിക്കുന്ന ബുദ്ധിയും അഹമൊന്നുമല്ല. സൃഷ്ടി ആരംഭിക്കുമ്പോൾ സൃഷ്ടിക്കൊരു നിലയുണ്ട്. സൃഷ്ടി പ്രകടമാകുന്ന എവിടെ? സൃഷ്ടി പ്രകടമാകുന്നതിനൊരു തത്വം വേണം. അപ്പൊ സാമ്യാവസ്ഥ എന്ന് പറയുന്ന അപ്രകടമായ അവസ്ഥയാണ്. അതിനെ കുറിച്ച് വെറും അനുമാനിക്കാനേ പറ്റും. പ്രധാനത്തെ സംഖ്യന്മാർ പറയുന്ന അനുമാനത്തിലൂടെ അറിയാനേ പറ്റും. ഊഹിക്കാം അങ്ങനെ ഒരവസ്ഥ ഉണ്ടായിരുന്നു, സുഷുപ്തി പോലെ. പ്രത്യക്ഷമായിട്ട് നമുക്കറിയാൻ പറ്റുന്നില്ല. ഈ ജാഗ്രതയിലെ ഇന്ദ്രിയങ്ങളൊന്നും കൊണ്ട് അതിനെ അറിയാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ട്. എന്നാൽ അങ്ങനെ ഒന്നുണ്ടെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഒന്നാണ് പ്രധാന അവസ്ഥ, അതിൽ നിന്ന് അടുത്ത് പ്രകടമാകുന്ന അവസ്ഥ അവിടെ ബുദ്ധിതത്വമാണ്. അതിലാണ് പിന്നീട് സൃഷ്ടിയുടെ എല്ലാം ആരംഭിക്കുന്നത്. അതിനെന്തു പറയാം? സൃഷ്ടിയുടെ സത്ത എന്ന് പറയാം. സൃഷ്ടിയുടെ സത്ത എന്ന് വെച്ചാൽ മറ്റു കാര്യങ്ങളൊന്നും കൂടാതെ സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു. ബുദ്ധി തന്നെയാണ് കേവല സത്താരൂപത്തിൽ. അതിനെ പ്രയോഗിക്കാനോ അതിനെ അറിയാനോ ഒന്നും അവിടെ അറിയില്ല. അങ്ങനെയുള്ള മഹശബ്ദ സംഖ്യ സത്ത മാത്രേ ബി പ്രഥമചയാണ് ആദ്യം ഉണ്ടാകുന്നത്. പ്രയുക്തോ തമേവ വൈദികേ ബി പ്രയോഗി അവിദ്യത്തെ. അതല്ല പക്ഷേ വേദത്തിൽ പറയുന്നത്. മഹത്വം എന്ന് പറയുന്നത് അതിനെയല്ല. വേദത്തിന് മഹശബ്ദം ഉപയോഗിക്കുന്നുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. എങ്ങനെ ബുദ്ധേരാത്മാ മഹാന്തര മഹാന്തം വിഭുമാത്മാനം. മഹത്വത്തിന് ബുദ്ധിതത്വം എന്നാണ് പറയുന്നത് സംഖ്യന്മാർ. പക്ഷെ ശ്രുതി എന്തു പറയുന്നു? ബുദ്ധേഹേ ആത്മാ മഹാന്തര, ബുദ്ധിക്കപ്പുറമാണ് ആ മഹാനാത്മാ എന്ന് പറയുമ്പോൾ അത് ബുദ്ധിയല്ല, സാങ്കന്മാര് പറയുന്ന തത്വമല്ല, അത് മറ്റെന്തോ ആയിക്കൊള്ളട്ടെ. മഹദാത്മാന്തെന്തായാലും സാങ്കന്മാര് പറയുന്ന ബുദ്ധിയല്ല പറയുന്നു. കൂടാതെ മഹാന്തം വിഭും ആത്മാനം, അവിടെ മഹാ എന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ തന്നെയാണ്. അത് സാങ്ക്യന്മാർ പറയുന്ന ബുദ്ധിതത്വമല്ല. മുക്തോ ധീരോ ന ശോചതി വേദാഹമേദം പുരുഷം മഹാന്തം. അഹം വേദ വേദം മഹാന്തം പുരുഷ, ഈ മഹാപുരുഷനെ ഞാൻ അറിയുന്നു. മഹാപുരുഷൻ എന്ന് പറയുന്നതും ബുദ്ധിയല്ല. ഇത്യവുമാതോ ആത്മശബ്ദ പ്രയോഗാദിഭ്യോ ഹേതുഭ്യ, ഇവിടെയെല്ലാം ആത്മശബ്ദവും മറ്റും പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് സംഖ്യന്മാർ പറയുന്നതല്ല ശ്രുതി പറയുന്നു. സംഖ്യന്മാർ പറയുന്ന മഹത്വത്വം, അവർ പറയുന്ന ബുദ്ധി തത്വമല്ല ശ്രുതി പറയുന്നു. ഇവിടെയെല്ലാം മഹത്തിനെ ആത്മാവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സംഖ്യന്മാർ പറയുന്നത് ശ്രുതി അംഗീകരിക്കുന്ന കാര്യമല്ല എന്നർത്ഥം. തഥാ അവ്യക്ത ശബ്ദോപി ന വൈദികയെ പ്രയോഗി പ്രധാന അഭിതാത്മർഹതിക. അതുപോലെ തന്നെ എന്താണ് അവ്യക്ത ശബ്ദവും വേദത്തിൽ പറയുമ്പോൾ അത് പ്രധാനത്തല്ല പറയുന്നത്. സാങ്കേന്മാർ പറയും വേദത്തിൽ അതല്ല, അതശ്ചനാസ്തി ആനുമാനികസ്യ ശബ്ദവത്വ. അതുകൊണ്ട് സാങ്കേന്മാർ അനുമാനിക്കുന്ന പ്രധാനം, അതിന് ശബ്ദം പ്രമാണമല്ല, കേവലം അനുമാനമാണ്. നാസ്തി ആനുമാനികസ്യ ശബ്ദവത്വം. സാങ്കേന്മാർ പറയുന്നത് ശ്രുതി സമ്മതമല്ല. ഇതാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യക്തമാക്കുന്നത്. അടുത്ത് വീണ്ടും സംഖ്യന്മാര് തന്നെയാണ് പൂർവപക്ഷികൾ സമാധാനം പറയുന്നു. ചമസവത വിശേഷ അടുത്ത അധികരണം പുനരവി പ്രധാനവാദി അശബ്ദത്വം. പൂർവസൂത്രത്തിന്റെ അർത്ഥം മഹത്വത്. മഹത്തെന്ന് പറയുന്നത് ശ്രുതിയിൽ പറയുന്നത് സംഖ്യന്മാർ പറയുന്ന അർത്ഥത്തിലല്ല. അതുപോലെ തന്നെയാണ് അവ്യക്ത ശബ്ദം പറഞ്ഞിരിക്കുന്നത് ശ്രുതി പറയുന്നത്, സംഖ്യന്മാർ പറയുന്നത് അല്ല, വേറെയാണ്. അതുപോലെ അടുത്ത് പറയുന്നു പുനരപി പ്രധാനവാദി അശബ്ദത്വം പ്രധാന അസിദ്ധവിത. വീണ്ടും സംഖ്യന്മാർ പറയുന്നു നിങ്ങൾ പറയുന്നത് ശരിയല്ല, പ്രധാനത്തിന് ശാസ്ത്രം പ്രമാണമല്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രധാനവാദി എന്ന് വെച്ചാൽ സാങ്കേ അശബ്ദത്വം പ്രധാനസ്യ, പ്രധാനത്തിന് ശബ്ദം പ്രമാണമല്ല എന്ന് പറഞ്ഞ അസിദ്ധം ഇത്യാഹ അസിദ്ധമെന്ന് പറയുന്നു. കസ്മത് എന്തുകൊണ്ട് മന്ത്രവർണ്ണ, കാരണം സാങ്കേ തത്വത്തെ ശ്രുതി നേരിട്ട് തന്നെ പറയുന്നുണ്ട്. അജാം ഏകാം ലോഹിത ശുക്ലകൃഷ്ണ ബഹുഹി പ്രജാ സൃജമാനാം സ്വരൂപാഹ അജോഹ്യേകു ദുഷമാണോനുശേതി ജഹാത്യേനാം ഭുക്തഭോഗാം അജോന്യഹ. ഇത് ശ്വേതാശ്വതര മന്ത്രമാണ്. ഇതിന് ഭാഷ്യകാരൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത്രഹി മന്ത്രേ ലോഹിത ശുക്ല കൃഷ്ണ ശബ്ദഹി രജ സത്വ തമാംസി വിധി എന്ത്. അത് ഈ മന്ത്രത്തെ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. ലോഹിത ശുക്ല കൃഷ്ണ എന്ന് പറഞ്ഞിരിക്കുന്ന എന്തിനെ, ലോഹിതം ചുവപ്പ്, ശുക്ലം വെളുപ്പ്, കൃഷ്ണം കറുപ്പ്. ലോഹിതം എന്ന് പറയുന്നത് രജസ്, ശുക്ലം എന്ന് പറയുന്നത് സത്വത്തെ, കൃഷ്ണം എന്ന് പറയുന്നത് തമസിനെ പറയുന്നു. ഇപ്പൊ സത്വരജസ്തമോ ഗുണങ്ങളെയാണ് ഇവിടെ പറയുന്നത്. അഭിധീയത്തിന്റെ സംഖ്യന്മാർക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ആദ്യം. ലോഹിതം രജോ രഞ്ജനാത്മകത്വ, ജീവനെ വിഷയങ്ങളെ രഞ്ജിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുന്നത് എന്താണ്, ലോഹിതം രജസ്സാണ്. അത് കർമ്മത്തിന് പ്രേരകമാകുന്നതാണ്. അതാണ് ജീവനെ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്, വിഷയത്തിൽ ആസ്വാദനത്തെ ഉണ്ടാക്കുന്നത്, വിഷയത്തിൽ മനസ്സിനെ രമിപ്പിക്കുന്നത്. അതുകൊണ്ട് ലോഹിതം എന്ന് പറയുന്നത് രജസ് രഞ്ജനാത്മകമാണ്. ശുക്ലം സത്വം പ്രകാശാത്മകത്വ, ശുക്ലം എന്ന് പറയുന്നത് സത്വഗുണത്തെ പറയുന്നത് പ്രകാശരൂപത്തിലാണ്. അറിവിനെ ഉണ്ടാക്കുന്നു, പ്രകാശവറിവ് ജ്ഞാനത്തിന് ഹേതുവായിരിക്കുന്നതാണ്. കൃഷ്ണൻ തമഹ ആവരണാത്മകത്വ, കൃഷ്ണം എന്ന് പറയുന്ന തമസ്സാണ്, അത് ആവരണത്തെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഈ സംഖ്യന്മാരുടെ തമസ്, അതാണ് പിൽക്കാലത്ത് അദ്വൈതത്തിലേക്ക് കടന്നു വന്നിട്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട്. കാരണം തമസെന്ന് പറയുന്നത് സംഖ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സത്വം രജസ് പോലെ ഒരു ഗുണമാണ്. തമസ് സർവത്തിനെ ആവരണം ചെയ്യുന്ന ഒരു പദാർത്ഥമാണ്, അങ്ങനെ അവർ പറഞ്ഞു സംഖ്യന്മാർ. സത്വം എങ്ങനെയാണോ ജ്ഞാന രൂപത്തിലിരിക്കുന്നത്, രജസ് എങ്ങനെയാണോ കർമ്മ രൂപത്തിലിരിക്കുന്നത്. കാരണം ജ്ഞാനമെന്ന് പറയുന്നു കർമ്മമാണ്, രജസ് എന്ന് പറയുന്നു ജ്ഞാനമെന്ന് പറയുന്നു പദാർത്ഥമാണ്, രജസ് എന്ന് പറയുന്നു പദാർത്ഥമാണ്. അതുപോലെ തമസ്സെന്ന് പറയുന്ന ഒരു വസ്തുവാണ്, പദാർത്ഥമാണ്. എങ്ങനെയാണോ നമ്മളൊരു വസ്തുവിനെ വേറൊരു വസ്തു കൊണ്ട് ആവരണം ചെയ്യുന്നു മറയ്ക്കുന്നത്, അതുപോലെ ജ്ഞാനത്തെ മറയ്ക്കുന്ന ഒരു വസ്തുവാണ് തമസ് എന്ന് പറഞ്ഞു. സാങ്ക്യന്മാർ പറയുന്നത് ആ മൂലതത്വത്തെ സംബന്ധിച്ചാണ്, അതിന്റെ ആ തത്വത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചാണ്. പക്ഷെ അതിനെ ചിലർ അദ്വൈതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ തമസ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണോ ആവരണം ചെയ്യുന്നതാണെന്ന് മാറ്റി. അദ്വൈതം എന്ന് പറയുന്നത് സാങ്ക്യത്തോട് വളരെ കടപ്പെട്ടിരിക്കുന്ന ഒരു ദർശനമാണ്. അദ്വൈതത്തിലെ പല കാര്യങ്ങളും സാങ്ക്യത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഭാഷകാരനൂടെ കർശനമായി അദ്വൈത യുക്തികൾ ഉപയോഗിച്ചിട്ട് സാങ്ക്യത്തെ ഖണ്ഡിക്കുന്നുണ്ടെങ്കിലും പുരുഷന്റെ നിർലേപത്വവും മറ്റും സാങ്ക്യന്മാർ പറയുന്ന തന്നെയാണ്. അതുപോലെ തന്നെ പ്രകൃതിയും അദ്വൈതി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ രണ്ട് സ്വഭാവത്തിലാണെന്നേ ഉള്ളൂ. സംഖ്യന്മാർ പറയുന്ന ഇതേ പ്രകൃതിയെ തന്നെ അദ്വൈതയും പറയും പ്രകൃതിയാണ്, പക്ഷെ എന്ന് പറയാം അത് ഭഗവാന്റെ മായയാണ് എന്ന് പറയുന്നേ ഉള്ളൂ. അത് സംഖ്യന്മാർ അംഗീകരിക്കുന്നില്ല. അപ്പൊ സംഖ്യന്മാരിൽ നിന്ന് പല കാര്യങ്ങളും കൊണ്ടുവന്നു, പക്ഷെ സംഖ്യന്മാരിൽ നിന്ന് സ്വീകരിക്കാൻ വയ്യാത്ത പല കാര്യങ്ങളുണ്ട്. അതിനൊന്നാണ് ഈ അജ്ഞാനത്തെ ആവരണമെന്ന് പറയുന്നത്. സംഖ്യന്മാർ പറഞ്ഞെന്താണ്, തമസം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് ആവരണ സ്വരൂപം എന്നാണ്. അതിൽ അദ്വൈതികളിൽ ചിലരെന്ത് ചെയ്തു, അജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ എടുത്ത് അത് ആവരണം ചെയ്യുന്ന ഒന്നാക്കി. അപ്പോ അദ്വൈതം തലതിരിഞ്ഞു പോയി, അങ്ങനെ സ്വീകരിക്കാൻ പാടില്ല. പക്ഷെ സംഖ്യന്മാർ പറയുന്ന സ്വീകരിക്കാം, കാരണം അവരെന്താണ് പ്രകൃതിയിലെ പ്രകൃതിയെ വിഭജിച്ച് അതിന്റെ തത്വങ്ങളെ കുറിച്ച് പറയുകയാണ്. അതിലെങ്ങനെയാണ് സത്വവും രജസ്സും ഉള്ളത്, അതുപോലെ തമസ്സും ഉണ്ട്. അത് ശരിയാണ്, ഇവിടെ പ്രകൃതിയിൽ എന്താണ് കർമ്മസ്വഭാവം കാണുന്നുണ്ട്, ജ്ഞാനസ്വഭാവം കാണുന്നുണ്ട്, ആവരണ സ്വഭാവം കാണുന്നുണ്ട്, പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. പക്ഷെ അജ്ഞാനം എന്നിടത്തേക്ക് വരുമ്പോൾ സംഖ്യന്മാർ സ്വീകരിച്ചത് സ്വീകരിച്ചാൽ കുഴപ്പം വരും. പറയുന്നു കൃഷ്ണൻ തമ അവർണാത്മകത്വ തമസ് സാങ്ക്യ സിദ്ധാന്തം അനുസരിച്ച് ശരിയാണ്, അവർണ സ്വരൂപമാണ്. തേഷാ സാമ്യാവസ്ഥ അവയവ ധർമ്മേ വ്യപതിശിതി ലോഹിത ശുക്ല കൃഷ്ണേലി. പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ ആ പ്രകൃതി ഇതിന്റെ സാമ്യാവസ്ഥയാണ്, എന്ന് ചെയ്ത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം പ്രവർത്തിക്കാത്ത അവസ്ഥ, ഏറ്റക്കുറച്ചിലില്ലാതെ ഏകരൂപത്തിലിരിക്കുന്ന അവസ്ഥ. പിന്നെ അതിന്റെ അവയവ ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ അതിന്റെ ഭാഗങ്ങൾ ഇന്നതിന്നതൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറഞ്ഞു അജാമേക്കാം ലോഹിത ശുക്ല കൃഷ്ണ എന്ന് പറഞ്ഞു. ജനിക്കാത്തവളായ അവൾ, അതുകൊണ്ടാണ് അജാ എന്ന് പറഞ്ഞത്. എന്നാൽ അജാശബ്ദത്തിന് മറ്റൊരർത്ഥമുണ്ട്, ആട്. ഇവിടെ രണ്ടർത്ഥം അവരെടുക്കുന്നുണ്ട്. അജാ എന്ന് വെച്ചാൽ ജനിക്കാത്തവളായ ആ പ്രകൃതി, അത് സത്വരജസ്തമോത്മികയാണ്, തമോ രൂപത്തിലുള്ളതാണ്. അത് ശരിയാണ്, സത്വരജസ്തമോ രൂപത്തിലുള്ളതാണ്. ന ജായതേ ഇതി ഇച്ഛ അജാസ്യ, ന ജായതേ ജനിക്കുന്നില്ല, അതുകൊണ്ട് പ്രകൃതി അജാ എന്ന് വിളിക്കാം. മൂലപ്രകൃതിയുടെ അപകൃതി അഭ്യൂമാത്, അടുത്ത സൂത്രത്തിൽ ഈ കാരിക ഭാഷകാരൻ തന്നെ മുഴുവൻ പറയും, അവിടെ അത് വിശദീകരിക്കും. ഈശ്വരകൃഷ്ണന്റെ സാങ്കേകാരിക, സാഖ്യന്മാരുടേതായി ഇന്ന് കിട്ടുന്ന ആധികാരികമായി കിട്ടുന്ന ഒരേ ഒരു ഗ്രന്ഥം സാങ്കേകാരികയാണ്. വാസ്തവതലത്തിന്റെ മൂലം കപിലന്റെ സാഖ്യസൂത്രങ്ങളാണ്, പക്ഷെ ഇന്ന് കിട്ടുന്ന സാഖ്യസൂത്രങ്ങൾ അത് യഥാർത്ഥത്തിൽ കപിലമുനിയുടെ സാംഖ്യസൂത്രങ്ങളാണോ എന്നുള്ള കാര്യത്തിൽ വിദ്വാൻമാർക്ക് തന്നെ സംശയമുണ്ട്. പിൽക്കാലത്ത് ആരോ എഴുതിയതാണെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈശ്വരകൃഷ്ണന്റെ സാംഖ്യകാരിയെ സംബന്ധിച്ച് എല്ലാവരും അംഗീകരിക്കുന്നു. ഈശ്വരകൃഷ്ണൻ പിൽക്കാലത്ത് നിന്ന് ഒരു ആചാര്യനാണ്. അദ്ദേഹം സാംഖ്യ സിദ്ധാന്തത്തെ ശരിക്ക് പഠിച്ചിട്ട് അത് സംഗ്രഹിച്ചു. ആ കാരികയിലെ ഒരു ശ്ലോകമാണിത്. ഈ ശ്ലോകം ശങ്കരാചാര്യർക്ക് മുമ്പ് തന്നെ പ്രസിദ്ധമായിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അടുത്തതിനെ പറയും. അപ്പോ ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണ്? അപകൃതിയായ ഒരു മൂലപ്രകൃതിയെ സ്വീകരിച്ചിരിക്കുന്നു, സാമ്യാവസ്ഥയിലിരിക്കുന്നു. അത് അപകൃതി എന്ന് പറയുന്നത് എന്തുണ്ടാവും? ഒന്നിന്റെ കാര്യമല്ല, സർവത്തിനും കാരണമായി സ്ഥിതി ചെയ്യുന്നു. വികൃതി എന്ന് പറഞ്ഞ കാര്യം ഇതെല്ലാം ഒരു ഈ ദർശനങ്ങൾക്കെല്ലാം ക്രമമായിട്ടൊരു വളർച്ച, പരിണാമം, വികാസം, മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ മൂലപ്രകൃതി അജയായിരിക്കുന്ന മൂലപ്രകൃതിയാണ് പിന്നീട് അദ്വൈതികളും മായാശക്തി എന്നിടത്ത്. സംഖ്യന്മാരെ അങ്ങനെ അല്ല സ്വീകരിച്ചിരിക്കുന്നു. തന്നു അജാശബ്ദ ഛാഗായാം രൂഢ. അജ എന്ന് പറഞ്ഞാൽ ഛാഗ എന്ന് വെച്ചാൽ ആട്, ആടെന്നുള്ള അർത്ഥത്തിലാണല്ലോ സാധാരണ പ്രയോഗിക്കുന്നത്. ബാഠം ശരിയാണ്, അതിന് തർക്കമൊന്നുമില്ല. അജ എന്ന് വെച്ചാൽ ആടാണ്. സാധു രൂഢി രിഹനാശ്രയിതം സഖ്യ വിദ്യാപ്രകടനം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആ രൂഢാർത്ഥത്തെ എടുക്കരുത്. ശ്രുതിയിൽ അജാം ഏഹാം എന്ന് പറഞ്ഞിടത്ത് രൂഢാർത്ഥത്തെ എടുക്കരുതെന്നുള്ള വിദ്യാപ്രകടനം. ഇവിടെ വിദ്യയെക്കുറിച്ച് പറയണം, ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ആട്ടിനെന്താ കാര്യം? അതെടുക്കരുത്. നിന്നു അജാശബ്ദ ഛകായരുടെ പാഠം സാധു രൂഢിരിഹനാശ്രയം സാജബഹുഹി പ്രജാഹ. എന്നാലും ചില ഇത് ഇവിടെ ഒരു രൂപകമായി പ്രയോഗിച്ചിരിക്കുന്നു. ഭേദത്തെ പറയാതെ പൂർണമായി അഭേദമായി പറയുന്നിടത്താണ് രൂപകാലങ്കാരത്തെ ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ പ്രയോഗിച്ചിരിക്കുകയാണ്. പാണിപല്ലവും കരപങ്കജം എന്നൊക്കെ പറയുന്നിടത്ത് രണ്ടും തമ്മിൽ കരവും പങ്കജവും തമ്മിൽ വ്യത്യാസമില്ല, പാണിയും പല്ലവും തമ്മിൽ വ്യത്യാസമില്ല, ഒന്നെന്ന് പറയുന്നിടത്ത് അങ്ങനെ ഒരുപോലെ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അജ തന്നെയാണ് പ്രകൃതി. അതിനാണ് രൂപകാലങ്കാരം എന്ന് പറയുന്ന ഉപമയുടെ ഒരു സാമ്യമുള്ളതാണ്, അതിന്റെ ഒരു വകഭേദമാണ്. സാജ ബഹി പ്രജാഹ ത്രൈഗുണ്യാന്വിത ജനയതി. ഇവിടെ ആജ എങ്ങനെയാണോ ആട് അനേകം കുട്ടികളെ, ആടിന്റെ പ്രത്യേകതയാണല്ലോ അതിന് ഒരുപാട് കുട്ടികളുണ്ടാവും, അതുപോലെ ഈ അജ ജനിക്കാത്തവളായ ഈ പ്രകൃതി അനേകം സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുന്നു. അതാണ് ഈ പ്രപഞ്ചം. സാജ ബഹി പ്രജാഹ, ആ പ്രകൃതി മൂലപ്രകൃതി അനേകം പ്രജകളെ ത്രൈഗുണ്യാന്വിതാ ജനയതി, ഗുണങ്ങളുള്ളവരായി സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയവരായി അനേകം പ്രജകളെ സൃഷ്ടിക്കുന്നു. താം പ്രകൃതിയും അജഹ ഏക പുരുഷ ജുഷമാണ പ്രിയമാണ സേവമാനോ അനുശയത്തെ. അങ്ങനെയുള്ള പ്രകൃതിയെ ഒരു പുരുഷൻ സേവിക്കുന്നു എന്നർത്ഥം. എങ്ങനെയാണ് ഒരാണാട് പെണ്ണാടിനെ സേവിക്കുന്ന അതുപോലെ താം പ്രകൃതിയും അജഹ ഏകഹ പുരുഷ, ഒരു പുരുഷനായ ഇവിടെ പുരുഷനും പ്രകൃതിയും, അവിടെ ആണാടും പെണ്ണാടും. പുരുഷ പ്രിയമാണ ഇഷ്ടപ്പെടുന്നവനായ സേവമാനോ അനുസേവിത്തെ അതിനെ പിന്തുടരുന്നു. താമേവ അവിദ്യ അന്നത്യനുപഗമ്യ സുഖി ദുഃഖി മൂടു അഹമിത്യേവം ഇതി അവിവേകതയാ സംസരി. എന്താണ് പുരുഷൻ പ്രകൃതിയെ പിന്തുടരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൃഷ്ടാന്തമായിട്ടാണ് ആടിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ എന്താണ് പറയുന്നു? താം ഏവ അവിദ്യ ആത്മത്യനുപഗമ്യ, ആ പ്രകൃതിയെ വിദ്യ കൊണ്ട്. ആ വിദ്യയൊക്കെ സംഖ്യന്മാരും അംഗീകരിക്കുന്നുണ്ട്. ആത്മത്യനുപഗമ്യ അതിനെ താനായി ധരിച്ച അഹം എന്നിങ്ങനെ ആ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് അഭിമാനത്തോടുകൂടി സുഖി ദുഃഖി, സുഖിയായും ദുഃഖിയായും, മൂഢോഹം മൂഢമായും, അവിവേകതയായി എന്നിങ്ങനെ അവിവേകം കൊണ്ട് സംസരത്തി ജനന മരണങ്ങളിലൂടെ ആ പുരുഷൻ കടന്നുപോകുന്നു. ആ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ടിട്ട് ഇതെല്ലാം സംഖ്യസിദ്ധാന്തം അനുസരിച്ച് പറയുകയാണ്. ഇവിടെ ഏകാദ്വൈതം പോലെ തന്നെ ചില പുരുഷന്മാര് ആ പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് അഹംബോധത്തോടുകൂടി ഈ സംസാരത്തിൽ തുടരുമ്പോൾ അന്യ പുനരാജ പുരുഷ മറ്റൊരു പുരുഷൻ, പുരുഷനും അജനാണ്, പ്രകൃതിയും അജയാണ്, ജനനമില്ലാത്തവരാണ്. മറ്റൊരു പുരുഷൻ എന്ത് ചെയ്യുന്നു? ഉത്പന്ന വിവേകജ്ഞന, ഒരുവന് വിവേകജ്ഞാനമുണ്ടായി, വിരക്ത, പ്രകൃതിയിൽ നിന്ന് അവൻ വിരക്തനായി. ജഹാതി ഏനാം പ്രകൃതിയും, ഏനാം പ്രകൃതിയും ജഹാതി, ഈ പ്രകൃതിയെ ത്യജിക്കുന്നു. ഭുക്തഭോഗാം പറയുന്നു. എന്താണോ പ്രകൃതിയിൽ നിന്ന് നേടേണ്ടത്, എന്താണ് പ്രകൃതിയിൽ നിന്ന് പുരുഷന്റെ നേടുന്നത്? ഒന്ന് ഭോഗം, മറ്റൊന്ന് അപവർഗം. ഭോഗം എന്ന് പറയുമ്പോൾ സുഖദുഃഖ അനുഭവങ്ങൾ, അപവർഗം എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള മുക്തി. അതാണ് ഭുക്തഭോഗം. ഭുജിക്കപ്പെട്ടവളായ ആ പ്രകൃതിയെ, ആ പ്രകൃതിയെ ആശ്രയിച്ച് പ്രകൃതിയോട് താതാത്മ്യപ്പെട്ട് ആ പ്രകൃതിയിൽ നിന്നും സുഖവും ദുഃഖവുമെല്ലാം നിർഗുണനായ നിർലയവനായ ആ പുരുഷൻ അനുഭവിച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് മുക്തനായി, മുക്തനായി അതിനുപേക്ഷിക്കുന്നു. അതാണ് കൃതഭോഗാപവർഗാം പരിത്യജതി. ഭോഗാപവർഗങ്ങൾ നേടി. ഭോഗത്തിനും പ്രകൃതി ആവശ്യമാണ്, സുഖദുഃഖാനുഭവത്തിനും പ്രകൃതി ആവശ്യമാണ്, അതുപോലെ അപവർഗത്തിന് മുക്തിക്കും പ്രകൃതി ആവശ്യമാണ്. പ്രകൃതി ഇല്ലെങ്കിൽ പിന്നെ എന്താ പുരുഷൻ സ്വയം മുക്തനല്ലേ? അപ്പൊ പ്രകൃതി ആശ്രയിച്ചിട്ടാണ് മുക്തി നേടുന്നത്. എന്തുകൊണ്ട്? പ്രകൃതി പുരുഷ വിവേകജ്ഞാനത്തിന് പ്രകൃതി ആവശ്യമാണ്. അങ്ങനെ വിവേകജ്ഞാനം ഉണ്ടായി മുക്തനായി പുരുഷൻ പ്രകൃതിയെ പരിത്യജിക്കുന്നു. സംഘന്മാർ പറയുന്നു, പ്രകൃതി എപ്പോഴാണോ പുരുഷൻ തന്നെ ഉപേക്ഷിച്ചതായി മനസ്സിലാക്കുന്നത്, പ്രകൃതി ഉടനെ തന്നെ അതിൻ്റെ കാരണാവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നു. അതുവരെ പ്രകൃതി പുരുഷന്റെ മുമ്പിൽ നിൽക്കും. പറയുന്നു, ഒരു നർത്തകിയെപ്പോലെ അവിടെ പുരുഷനെ ആകർഷിച്ചുകൊണ്ട് നിൽക്കും. എന്നിട്ട് നർത്തകി ആ നൃത്തം അവസാനിപ്പിച്ച് രംഗം വിട്ടുപോകുന്നത് പോലെ എപ്പോഴാണോ പുരുഷൻ ഭോഗത്തിൽ നിന്ന് നിവർത്തനായി എന്ന് മനസ്സിലാകുന്നത്, ഉടൻ പ്രകൃതി പിന്തിരിയുന്നു, അതിൻ്റെ സാമ്യാവസ്ഥയിലേക്ക് പോകുന്നു, പുരുഷൻ എന്നേക്കുമായി മുക്തനായിത്തീരുന്നു. അതാണ് ഭോഗാപവർഗം. രണ്ടും നേടിയ പുരുഷൻ പ്രകൃതിയെ പരിത്യജിക്കുന്നു. അങ്ങനെ പുരുഷൻ എന്ത് ചെയ്യുന്നു? മുച്ഛതേ, ആത്യന്തികമായ മോചനം. അസംഖ്യന്മാരും സ്വീകരിക്കുന്നുണ്ട് ആത്യന്തിക മോചനം. അത് അദ്വൈതി അവരിൽ നിന്നാണ് സ്വീകരിച്ചത്, ആത്യന്തിക മോചനം. പിന്നീട് സംസാരത്തിലേക്ക് വരുന്നില്ല പുരുഷൻ, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നില്ല, ജനന മരണങ്ങൾ അനുഭവിക്കുന്നില്ല. പുരുഷനെ സംബന്ധിച്ച് പ്രകൃതി അവസാനിച്ചു, പുരുഷൻ മുക്തനായിത്തീരുന്നു. ഇത് ഒരു പുരുഷൻ. മറ്റൊരു പുരുഷൻ അതിന്റെ പ്രകൃതിയിൽ താതാത്മ്യപ്പെട്ട് സുഖദുഃഖങ്ങളെല്ലാം അനുഭവിച്ചു കഴിയുന്നു. തസ്മാ ശ്രുതി മൂലേവ പ്രധാനാദി കൽപ്പന കാപിലാനാം. കപിലനെ പിന്തുടരുന്നവരാണ് കാപിലന്മാര്. അവരുടെ കൽപ്പന എന്ന് പറയുന്നത് ഭാഷകാരതിനെ കൽപ്പന എന്നാ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് അടുത്ത് പറയും. ശ്രുതി മൂല ഏവ, ശ്രുതി ആശ്രയിച്ചിട്ട് തന്നെയാണ് പ്രധാനാദികളെ കൽപ്പിച്ചിരിക്കുന്നത്. ഏവം പ്രാപ്തേ ബ്രഹ്മഃ. ഇനി സിദ്ധാന്തം പറയുന്നു. ഇതുവരെ സംഖ്യനനുസരിച്ച് പറഞ്ഞു. ഇനി പറയുന്നു, നാനേന മന്ത്രേണ ശ്രുതിമത്വ സംഖ്യവാദസ്യ ശക്തി ആശ്രയിക്കും പറയുന്നു. ഈ മന്ത്രത്തിലൂടെ സംഖ്യന്മാർക്ക് ഞങ്ങൾ പറയുന്നതിനെല്ലാം ശ്രുതിയാണ് പ്രമാണം എന്ന് പറയാൻ കഴിയത്തില്ല. ശ്രുതിമത്വത്തെ ആശ്രയിക്കാൻ സാധ്യമല്ല. ഹേയം മന്ത്ര സ്വാതന്ത്ര്യേണ കഞ്ചിത വിവാദം സമർത്ഥയിതും ഉത്സഹതേ. ഈ മന്ത്രം സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും ഒരു തത്വത്തെ പിന്തുടരുന്നില്ല, സമർത്ഥിക്കുന്നില്ല. അയമന്ത സ്വാതന്ത്ര്യേന സ്വതന്ത്രമായിട്ട് ഏതെങ്കിലും ഒരാശയത്തെ ഇത് പിന്തുടരുന്നില്ല. സർവത്രാപി യയാ കയാചി കൽപ്പനയാ അജാത്വാദി സംവാദന ഉപപത്തേഹി സാഖ്യവാദ ഇവഹ അഭിപ്രേതീതി വിശേഷ അവതാരണ കർണഭാവ. സ്വതന്ത്രമായിട്ട് ഒന്നിനെയും സമർത്ഥിക്കുന്നില്ല എന്ന് പറയാൻ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും യാചാചി കൽപ്പനയ, ചില കൽപ്പനകളുണ്ട്. എന്താ കൽപ്പന? ഇവിടെ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അതൊരു അജയ ആടിനെ പോലെയാണ്. പുരുഷനെ കുറിച്ച് പറഞ്ഞു, പറഞ്ഞു അത് ഒരാണാടിനെ പോലെയാണ്. ഇങ്ങനെ ചില കൽപ്പനകളിലൂടെ അജാത്വാദി സമ്പാദന, എന്നിട്ടാണ് പറയുന്നത് ഇത് ആടാണ്, അത് ജനിക്കാത്തതാണ്. ഇങ്ങനെയെല്ലാം പറയുന്നതിന്റെ പിന്നിൽ ചില കൽപ്പനകളുണ്ട്, ഭാവനകളുണ്ട്. നേരിട്ട് പറയല്ലോ, നേരിട്ട് ഇന്നതാണെന്ന് പറയല്ല. ഇതൊരാടിനെ പോലെയാണ് അല്ലെങ്കിൽ ഇതൊരാടാണ് എന്നെല്ലാം പറയുമ്പോൾ അതെന്താണ്? ഒരു കൽപ്പനയുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നത് സാഖ്യന്മാരുടെ തത്വമാണ്, സാഖ്യവാദ ഏവ അഭിപ്രായ, അതാണ് ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നതെന്ന് വിശേഷ അവധാരണ കാരണാഭാവം എന്ന് നിശ്ചയിക്കുന്നതിനുള്ള വിശേഷ കാരണങ്ങളൊന്നും ഇവിടെയില്ല. ഇവിടെയും ചില കൽപ്പനകളുണ്ട്. ഇവിടെയും തന്നെ ആടിനെ കുറിച്ച് പറഞ്ഞു, ഒരാണാടിനെ കുറിച്ചും പെണ്ണാടിനെ കുറിച്ചും എന്ന് പറഞ്ഞു. തത്വമാണ് പറയണമെങ്കിൽ നേരിട്ട് തത്വം പറയണം. എങ്ങനെ തത്വമസി? അവിടെ കൽപ്പനകളെ ആശ്രയിക്കുന്നു. തത്വമസി എന്ന് പറഞ്ഞാൽ നേരിട്ട് തത്വത്തെ ഉദ്ദേശിക്കുന്നു, കേൾക്കുന്നവണ് മനസ്സിലാക്കുന്നു, അത് ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. കാര്യം ഇവിടെ നിന്നാണ് വളച്ചു കെട്ടി പറയുന്നതാണ് കൽപ്പന എന്ന് പറയുന്നത്. അങ്ങനെ കൽപ്പനകളുള്ളിടത്ത് ഇന്നതാണ് എന്ന് തീരുമാനിക്കാൻ, ഏതെങ്കിലും ഒരിടത്ത് തീരുമാനിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അത് പലതരത്തിലും യോജിപ്പിക്കാം. പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കാനുള്ള പഴുതുകളുണ്ട്. അതുകൊണ്ടാണ് ശ്രുതി പലതരത്തിലും വ്യാഖ്യാനിക്കുന്നത്. നേരിട്ട് കാര്യം പറയാതെ വളച്ചു കെട്ടി കാര്യം പറഞ്ഞു അത് പല അർത്ഥം വരും. വിദ്വാൻമാർ അവരുടെ താല്പര്യം അനുസരിച്ച് പലതരത്തിലും വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് പറയുന്നു ഇന്നതാണ് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വിശേഷ കാരണ വിശേഷ അവധാരണ കാരണാഭാവം ഇന്നതാണ് ഇതിന്റെ അർത്ഥം എന്നെ നിശ്ചയിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. കാരണം ഇതൊരാള് കൊണ്ടുപോയി സംഖ്യന്മാർ പറയുന്ന പ്രധാനത്തിൽ യോജിപ്പിക്കട്ടെ, വേറെ ആൾ വേറെ സ്ഥലത്ത് യോജിപ്പിക്കും. കൽപ്പനകളെ പലയിടത്തും യോജിപ്പിക്കാൻ പറ്റും. ഇത് പൊതുവായി പറയുന്ന ഒരു നിയമമാണ്. അതിന് ഉദാഹരണം പറയുന്നത് ചമസവത്. ഇങ്ങനെ പറയുന്നിടത്ത്, രൂപകങ്ങൾ പറയുന്നിടത്ത് ഇതിന്റെ അർത്ഥം ഇന്നതാണെന്ന് നിശ്ചയിക്കുന്നതിന് എന്തെങ്കിലും തക്കതായ ഹേതുക്കൾ അവിടെ ഉണ്ടായിരിക്കുന്നില്ലെങ്കിൽ പ്രയാസമാണ്. ഉദാഹരണമാണ് ഈ പറഞ്ഞ ചമസം. എന്താണ് ബൃഹദാരണ്യത്തിൽ പറയുന്നു, അർവാഗ്വില ചമസ ഊർധ്വ ബുദ്ധനഹ. യാഗത്തിന് ഉപയോഗിക്കുന്ന കരണ്ടിയാണ് ചമസം എന്ന് പറയുന്നു. നെയ്യെടുക്കാൻ ഉപയോഗിക്കുന്നു ചമസ സ്പൂൺ. പക്ഷേ ഒരു പാത്രം എന്ന് പറയാം, പല സൈസിലുണ്ട് ചമസ. വലിയ പാത്രങ്ങളുണ്ട്, വലിയ തവി പോലെയുള്ള സാധനങ്ങളുണ്ട്, ചെറിയ പാത്രങ്ങളുണ്ട്. ഇവിടെ ഒരു ഒന്നിനെ കുറിച്ച് പറയുന്നു, അർവാഗ് വില ചമസ ഊർധ്വ ബുദ്ധന. ഒരു മൺകലം പോലെ മുകളിൽ ഭാഗം ഉരുണ്ടിരിക്കുന്നതും എന്നാൽ കീഴദ്വാരങ്ങളുള്ളതുമായ ഒരു പാത്രം ചമസം എന്ന് ശ്രുതി പറയുന്നുണ്ട്. അർവാഗ് വിലസ താഴോട്ട് ദ്വാരങ്ങളുണ്ട്, എന്നാൽ മോഹഭാഗം ഉരുണ്ടിരിക്കും. ഒരു കലം എടുത്ത് കമഴ്ത്തി വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു പാത്രമുണ്ടെന്നാണ്. ഇതെന്താ ഈ സാധനം? ഇത് എവിടെയെങ്കിലും യോജിപ്പിക്കണോ എന്നുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്ന് എങ്ങനെ മനസ്സിലാക്കും? അടുത്ത് പറയും ഇവിടെ മനസ്സിലാക്കാൻ കുഴപ്പമില്ല, കാരണം ഇവിടെ പറയുന്നുണ്ട് ശിരസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഇത് പ്രാണ ഉപാസനയെ കുറിച്ച് പറയുന്ന സന്ദർഭമാണ്. ഈ ശിരസിൽ സപ്തപ്രാണന്മാരിരിക്കുന്നുവെന്നും മറ്റും അവിടെ പറയും. ഇന്ദ്രിയങ്ങളിലൂടെയെല്ലാം പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇതെല്ലാം പ്രാണന്മാരാണ്, അതുകൊണ്ട് പ്രാണനെ ഉപാസിക്കണം എന്ന് പറഞ്ഞ് പ്രാണ ഉപാസിക്കുന്ന സന്ദർഭത്തിലാണ് തലയിൽ വിശേഷിച്ച് ഈ ശരീരത്തിൽ തലയിലാണ് പ്രധാനമായും പ്രാണന്മാർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അവിടെ പ്രാണൻ ഇരിക്കുന്നുവെന്ന് കാണിക്കാൻ വേണ്ടി, ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തലയെ ഒരു പാത്രത്തോട് വെച്ചിട്ട് താഴോട്ട് കമഴ്ത്തി വെച്ച ഒരു കുടം പോലെയാണ്. താഴോട്ടാണ് അതിൻ്റെ ദ്വാരങ്ങൾ മുകൾഭാഗം ഉരുണ്ടിരിക്കുകയാണെന്നും മറ്റും പറഞ്ഞത്. ഇവിടെ ഈ ചമസ ശബ്ദം കണ്ടുകഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അത് ശിരസെന്ന് പറയുന്നുകൊണ്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതിലൂടെ അജ എന്നും മറ്റും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് സന്ദർഭത്തിൽ നിന്ന് വേണം മനസ്സിലാക്കാം, അല്ലാതെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് എവിടെയും യോജിപ്പിക്കാം. പാത്രം എന്ന് പറഞ്ഞാൽ എന്തിന് ഇതിനെ തന്നെ ശിരസിനെ തന്നെ എടുക്കുന്നു, വേറെ എന്തിനെല്ലാം എടുക്കും? ഇത്യസ്മിൻ മന്ത്രേ സ്വാതന്ത്ര്യണ അയം നാമ അസു ചമസോ പ്രേതിനെ ശക്തിനെ നിരൂപിച്ചു. സ്വതന്ത്രമായിട്ട് മറ്റ് ശ്രുതിയുടെ എന്ന് സഹായം കൂടാതെ ഇതാണ് ചമസം, ഇതാണ് പാത്രം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് നിരൂപിക്കാൻ പ്രയാസമാണ്, നിരൂപണം ചെയ്യാൻ പ്രയാസമാണ്. ഇന്നതാണ് ഇവിടുത്തെ ചമസം. ബാക്കിയുള്ള കാര്യം പരിസരത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാതെ ഇതിന് അർത്ഥം പറയാൻ പറ്റത്തില്ല. ഇന്നത് പാത്രമാണ്. സർവത്രാവി യഥാകഥഞ്ചി ദർവാഗ് വിലത്വാദി കൽപ്പന. ഇപ്പോൾ മുകളിൽ ഉരുണ്ടിരിക്കുന്ന താഴോട്ട് ദ്വാരമുള്ള ഒരു സാധനം എന്ന് പറയുമ്പോൾ ഏതിനെടുക്കുക? ഒരുപാട് വസ്തുക്കൾ. അത് ഈ തലയാണെന്നിങ്ങനെ എടുക്കും. ഏവം ഇഹാപി, അതുപോലെ ഇവിടെയും അവിശേഷ അജാമേകം ഇത്യസ്യ മന്ത്രസ്. അജാമേകാം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ജനിക്കാത്തതായ ഒരു ആട് എന്ന് പറയുമ്പോൾ ഏതാ ആട്? അതിനെവിടെ കൊണ്ട് യോജിപ്പിക്കും? പല സ്ഥലത്ത് യോജിപ്പിക്കും. അപ്പൊ ശ്രുതിയിൽ ഇങ്ങനെ വരുന്ന ഭാഗത്ത് നേരിട്ട് കാര്യങ്ങൾ പറയാതെ രൂപക ഭാഷയും കാര്യങ്ങൾ പറയുന്നിടത്ത് എവിടെ യോജിപ്പിക്കാമെന്നുള്ളത് ചിന്തിക്കണം. പലയിടത്തും അത് യോജിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഭാഷ എങ്ങനെയാണ് ലോകത്തിൽ സാഹിത്യത്തിലും മറ്റും അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കുന്നത്, അതുപോലെ ശ്രുതിയിലും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് വ്യാഖ്യാനിക്കുന്നത് അത് എവിടെ യോജിപ്പിക്കണമെന്നിടത്ത് വളരെ ചിന്തിക്കണം. സർവത്രാപി യഥാകഥഞ്ചി ദർവാഗ് വിലത്വാദി കൽപ്പനൂപത്തെ യമൈഹാപി അവിശേഷോ അജാമേകാം ഇത്യസ്യ മന്ത്രസ്. അതുകൊണ്ട് ഇവിടെ ഈ അജാമേകാം എന്ന് പറയുന്ന ഈ മന്ത്രത്തെ പലയിടത്തും യോജിപ്പിക്കത്തക്ക രീതിയിലാണ്, തുല്യ രീതിയാണ്, അവിശേഷമായിരിക്കുന്നു. നാസിൻ മന്ദയെ പ്രധാനമേവ അജാ അഭിപ്രായ ശക്തിയെ നീന്തും. ഇവിടെ പ്രധാനത്തെയാണ് അജ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ സാധ്യമുണ്ട്. ഇവിടുത്തെ അജ എന്ന് പറഞ്ഞാൽ പ്രധാനമാണ് എന്നർത്ഥം പറയാൻ നീന്തും നശക്തി, അങ്ങനെ നിശ്ചയിക്കാൻ സാധ്യമല്ല. തത്രതു ഇതം തച്ഛിര ഏഷ ഹ്യബ അർവാഗ്വില ചമസ ഊർദ്ധബുദ്ധിന ഇതി വാക്യശേഷ ചമസ വിശേഷ പ്രതിപത്തിർഭവതി. പറയുന്നു അവിടെ ശരി, ഊർദ്ധബുദ്ധിന അർവാഗ്വിലഹ എന്ന് പറഞ്ഞെടുത്ത് പറയുന്നതുകൊണ്ട് അവിടെ എടുത്തു പറയുന്നുണ്ട് ഇതം തച്ഛിര, അത ഈ ശിരസാണ്. ശിരസെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ശിരസെന്നുള്ള അർത്ഥത്തെ എടുക്കാം. പക്ഷേ അതാണ് തത്രതു ഇതം തച്ഛിരീതി അർവാഗ്വില ചമസ ഊർദ്ധബുദ്ധിനീതി വാക്യശേഷ. തുടർന്ന് വരുന്ന ഭാഗത്തിൽ അത് പറയുന്നുണ്ട്. ചമസ വിശേഷ പ്രതിപത്തിൽ, അതുകൊണ്ട് അവിടെ ചമസ എന്ന് അർത്ഥം കൊടുക്കാം. ഇതൊരു പ്രത്യേക പാത്രമാണ് എന്നവിടെ ഇഹ പുനക്കേയും അജാ പ്രതിപത്തവ്യ. പക്ഷെ ഇവിടെ അജ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം കൊടുക്കും? അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷരർത്ഥം എങ്ങനെ പറയും? അവിടെ പറയാൻ പറ്റും. കേയും അജാ പ്രതിപത്തവ്യേരി അത്ര ബ്രഹ്മ, അതിന് സമാനം പറയുന്നു. ഇവിടെ അജാന്ന് പറഞ്ഞാൽ എന്തർത്ഥം എടുക്കാം? സിദ്ധാന്തി പറയുന്നു. അടുത്ത് അതാണ് ചമസവ ചമസവ അവിശേഷ. ചമസം എന്ന് പറഞ്ഞപ്പോ അവിടെ ശിരസ് എന്നെടുത്ത്, കാരണം അവിടെ ശിരശബ്ദമുണ്ട്. പക്ഷെ ഇവിടെ എങ്ങനെ എടുക്കും? പക്ഷെ ചമസം എന്ന് പറയുന്നത് ഏതിനെ യോജിപ്പിക്കാം? പാത്രം എന്ന് പറഞ്ഞാൽ അത് ഏതിനുപയോഗിക്കാം? അർവാഗ് വിലഹ കൂടുതൽ ബുദ്ധന എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എവിടെയും കൊണ്ട് യോജിപ്പിക്കാം. പക്ഷെ അവിടെ ശിരഹ എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് എടുത്തു. ഇവിടെ എന്ത് എടുക്കും? അജാമെന്ന് പറയുന്നുണ്ട്. അതിന് സമാനം പറയുന്നു, ജ്യോതിരുപക്രമാതോ തഥാഹി അധീയത. സമാനം പറയുന്നു, ഇവിടെ എന്താർത്ഥം? അജാ ലോഹിത ശുക്ലരൂപ എന്ന് പറയുന്ന ആജശബ്ദം കൊണ്ട് എന്തിനെടുക്കാം? പരമേശ്വരാദുത്പന്ന ജ്യോതി പ്രമുഖ തേജോപന്ന ലക്ഷണ ചതുർവിധസ്യ ഭൂതഗ്രാമസ്യ പ്രകൃതി ഭൂയ ഭൂതായുമജ പ്രതിപത്ത്. ഇവിടെ അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമേശ്വരൻ നിന്നുണ്ടായത്, ഈശ്വരൻ നിന്ന് ഉണ്ടായതായ ജ്യോതി പ്രമുഖ, ജ്യോതി ആപ് പൃഥിവി, അഗ്നിജലം പൃഥിവി. സാങ്കന്മാർ പറയുന്നല്ലേ ഈ മൂന്നാണ് എടുക്കേണ്ടത്, അഗ്നിജല പൃഥിവികൾ എന്നാണ് പറയുന്നത് അദ്വൈതി. അങ്ങനെ എടുക്കാം, ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു. തേജോപന്ന ലക്ഷണ ചതുർവിധസ്യ ഭൂതഗ്രാമസ്യ കാര്യമെന്നുള്ളതിന് അതിനെ എടുക്കാം. പക്ഷെ എടുക്കുന്ന എന്താണ്? അതിന്റെ കാരണമായിരിക്കുന്ന പ്രകൃതി, അതായത് അജയായിരിക്കുന്ന പ്രകൃതി എന്ന് പറയുന്നത് മൂന്ന് ഉത്പന്നമാകുന്നതല്ലേ. അപ്പൊ സത്വന്റെ തമസ്, തസ്തുവിന്റെ തമോ രൂപത്തിലിരിക്കുന്ന പ്രകൃതി എന്നുള്ളത് പോയിട്ട് ഇവിടെ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ സൃഷ്ടിച്ചത് ഈ മൂന്നുമാണെന്ന് പറയും. തേജസ് അപ്പ് അന്നം മൂന്നെണ്ണം, തേജസ് അഗ്നി അപ്പ് ജലം അന്നം. ഇതിനൊരു കാരണം വേണമല്ലോ. ഇതും പ്രകൃതിയാണ്, പക്ഷെ അജയായ പ്രകൃതി എന്ന് പറയുമ്പോൾ ഇതിന് കാരണമായിരിക്കുന്ന പ്രകൃതി എന്നെടുക്കുന്നു. ആണ് പരമേശ്വരാദുത്പന്ന പരമേശ്വരൻ നിന്നുണ്ടായ ജ്യോതി പ്രമുഖ തേജോപന്ന ലക്ഷണം അഗ്നി ജലം ഭൂമി. അത് ഈ അതിൽ തന്നെ എന്തുവരും? അതിൽ തന്നെ നാല് ഭേദം വരും. ഏതൊക്കെ? ജരായുജം, അണ്ഡജം, സേദ്യജം, ഉദ്ഭിജം. ഭൂതങ്ങൾ മൂന്നെണ്ണമാണ്, തേജസ് അപ്പ് അന്നം. എന്നാൽ അതിൽ നാല് വിധത്തിൽ വരുന്ന ഭൂതഗ്രാമങ്ങൾ, ജരായുജം, ജരയിൽ നിന്ന് ജനിക്കുന്നത്, സേദം സേദജം അഴുക്കൾ അത് നിമിത്തമായി ഉണ്ടാകുന്നത്, ഉദ്ഭിദം ഭൂമി വളർന്നുണ്ടാകുന്ന വൃക്ഷങ്ങളും മറ്റും, അണ്ഡജം അണ്ടത്തിൽ നിന്നുണ്ടാകുന്നു, ജര ഗർഭവേഷ്ടനപുട അതിൽ നിന്നുണ്ടാകുന്നത്, ശിശുവിനെ ആവരണം ചെയ്തിരിക്കുന്നു അതിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെ ജരായുജം, അണ്ഡജം, സേജജം, ഉദ്ഭിജം, നാല് തരത്തിലുള്ള ഭൂതഗ്രാമങ്ങൾ. പിന്നെ അതും എങ്ങനെയാണ്? മൂന്ന് നാല് തരത്തിലുള്ള ഭൂതം എന്ന് പറഞ്ഞാൽ ജീവനെന്നും അർത്ഥമുണ്ട്, പഞ്ചഭൂതങ്ങളെന്നും അർത്ഥമുണ്ട്. പഞ്ചഭൂതങ്ങളിൽ ശ്രുതിയിൽ തേജസ് അപ്പ് അന്ന മൂന്നെണ്ണത്തിന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സൃഷ്ടിയെ കുറിച്ച് കൂടെ ആ മൂന്നിനെ എടുത്തു. ചാന്ദോയുഗത്തിനും മറ്റും അത് പറയുന്നുണ്ട്, മൂന്ന് ഭൂതങ്ങളുടെ സൃഷ്ടി. അതിനെ ആശ്രയിച്ചിട്ടാണ് ത്രിവൃത് കർണം പറയുന്നത്. അത് കൂടി ചേർന്ന് ചാന്ദോഗ്യത്തിൽ വന്നു. അപ്പൊ സൃഷ്ടി അങ്ങനെ അവിടെ മുതൽ തുടങ്ങും, ആകാശം മുതൽ തുടങ്ങുന്നില്ല. ഈ മൂന്നെണ്ണം പ്രധാനം, ഇത് മൂന്നുമാണല്ലോ മൂർത്തങ്ങളായിരിക്കുന്ന മൂന്നെണ്ണം, അഗ്നി, ജലം, ഭൂമി. അതിൽ തന്നെ നാല് വിധത്തിലുള്ള ഭൂതങ്ങൾ, അവയുടെ പ്രകൃതിയായിരിക്കുന്ന അയമജ, ഇതിന് പ്രകൃതിയായിരിക്കുന്ന അജ എടുക്കാം. പ്രതിപത്തവ്യ, അതെന്താണ്? ഈശ്വരന്റെ മായാശക്തി. ഈശ്വരന്റെ മായാശക്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. അങ്ങനെ വ്യാഖ്യാനിക്കാം. ജ്യോതിരുപക്രമാത്തു, അതാണ് ജ്യോതി മുടങ്ങിയവയാണ് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഗ്നി തുടങ്ങിയവയാണ് ഇവിടെ ലോഹിത ശുക്ല കൃഷ്ണം എന്ന് പറഞ്ഞിരിക്കുന്നത്. തുശബ്ദോ അവതാരണാർത്ഥ ഉറപ്പിച്ചു പറയാണ്. അഗ്നി, ജലം, ഭൂമി, ഇതെടുക്കും. സംഖ്യന്മാരെന്താ പറയുന്നത്? സത്വരജസ്തമോ ഗുണങ്ങളെന്ന് ഇവിടെ പറയുന്നതല്ല. അഗ്നി, ജലം, ഭൂമി, പിന്നെ അതിലുണ്ടായ ഭൂതങ്ങൾ, ജീവികൾ, അത് പറയുന്നു ഭൂതത്രയ ലക്ഷണ ഏവ ഇയം അജ. അപ്പൊ ഈ മൂന്ന് ഭൂതങ്ങൾ, ഇതിനെ അജ എന്ന് പറയാം. വിജ്ഞയ എന്ന ഗുണത്രയ ലക്ഷണം അല്ല, ഗുണത്തെ അല്ല. അപ്പൊ ഈ മൂന്ന് ഭൂതങ്ങൾ ഏത് പ്രകൃതിയിൽ നിന്നുണ്ടായോ ആ പ്രകൃതി ഈശ്വരന്റെ മായാശക്തി. കസ്മാ അല്ലാതെ ഗുണങ്ങളല്ല. തഥാഹി ഏകേശാഗ്നഃ തേജോ വന്നാനാം പരമേശ്വരാദ് ഉത്പത്തിയും ആമനായ തേഷാമേവ രോഹിതാദി രൂപതാം ആമനന്ത്. ഇത് ശ്രുതി പറയുന്നുണ്ട്. ശ്രുതിയിൽ ഒരു ശാഖയിൽ തേജസ് അപ്പ് അന്നം ഇതെല്ലാം പരമേശ്വരൻ നിന്നും ഉത്പന്നമായെന്നും അതിന്റെ നിറമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലോഹിത ശുക്ല കൃഷ്ണമെന്നും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ കേവല ഗുണങ്ങളെ എങ്ങനെ എടുക്കും? എങ്ങനെ? യത് അഗ്നി രോഹിതം രൂപം തേജസഹ തദ്രൂപം യത് ശുക്ലം തത് അപാം യത് കൃഷ്ണം തത് അന്നസ്യ. അത് ശ്രുതി പറഞ്ഞിരിക്കുന്നു. അഗ്നി കാണുന്നുണ്ടല്ലോ ഒരു ചുവന്ന രൂപം, അതാണ് തേജസ്സിന്റെ രൂപം. യത് ശുക്ലം, അവിടെ ഒരു വെളുത്ത രൂപം കാണുന്നുണ്ടല്ലോ, അത് ജലത്തിന്റെയാണ്. യത് കൃഷ്ണം, ഒരു കറുത്ത നിറം കാണുന്നുണ്ടല്ലോ, അത് പൃഥ്വിയുടെയാണ്. ഇതിങ്ങനെ യോജിപ്പിക്കാം ആണ് പറയുന്നത്. രൂപകമായി പറയുന്നതിന് എവിടെയും കൊണ്ട് യോജിപ്പിക്കാം. ഇത് ഇവിടെ ഇങ്ങനെ യോജിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ത്രിഗുണങ്ങളെന്ന് എങ്ങനെ പറയാൻ പറ്റും? മറിച്ച് ഭൂതങ്ങളാണ് എന്നിടുന്നു അതിന്റെ കാര്യങ്ങൾ. ഇത് താന്യവൈഹ തേജോ ബന്നാനി പൃഥ്വിജ്ഞായന്റെ രോഹിതാദി ശബ്ദ സാമാന്യ. അതുകൊണ്ട് അജാമേകാം രോഹിത ശുക്ല കൃഷ്ണാം എന്ന് പറഞ്ഞെടുത്ത് ഈ മൂന്ന് ഗുണങ്ങളെയല്ല പറഞ്ഞിരിക്കുന്നത്, മൂന്ന് ഭൂതങ്ങളെയാണ്. തേജോ ബന്നാനി പൃഥ്വിജ്ഞായന്റെ തേജോ ബന്നങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. രോഹിതാദി ശബ്ദ സാമാന്യ, കാരണം അവിടെ ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറഞ്ഞു. ഇവിടെ രോഹിതം, ശുക്ലം, കൃഷ്ണം, അത് തന്നെ ഇവിടെയും പറഞ്ഞു. അപ്പൊ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത് ഭൂതങ്ങളെ കുറിച്ചാണ്, സാങ്കിന്മാരുടെ ഗുണത്തെ കുറിച്ചല്ല എന്ന് നടക്കും. എല്ലാം ശബ്ദം എല്ലാം അതുപോലെ തന്നെ. രോഹിതാദീനാഞ്ച ശബ്ദാന രൂപവിശേഷേഷു മുഖ്യത്വ ഭാഗത്വ ഗുണവിഷയത്വ. അത് മാത്രമല്ല, ഈ രോഹിതം തുടങ്ങിയ ശബ്ദങ്ങൾ നിറങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ല ഗുണങ്ങളെ കുറിച്ചല്ല. നിങ്ങൾ പറയുന്നു സത്വരജസ്തമോ ഗുണങ്ങളെ കുറിച്ചല്ല പറയുന്നത്. അതിന്റെ മുഖ്യമായ അർത്ഥം എന്താണ്? വെളുപ്പെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഗുണത്തെ പറയുകയാണ്. കറുപ്പെന്ന് പറഞ്ഞ ഒരു ഗുണം. അല്ല, നിങ്ങൾ പറയുന്ന പോലെ സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന പദാർത്ഥങ്ങളെ അല്ല പറയുന്നത്. കൂടുതൽ യോജിച്ചു വരുന്ന ഇത് ഞങ്ങളുടെ വ്യാഖ്യാനത്തോടാണ്, നിങ്ങളുടെ വ്യാഖ്യാനത്തോടല്ല എന്ന് പറയുന്നു. പിന്നെ ഇവിടെയൊക്കെ ചില പൊതു നിയമങ്ങൾ പറയുന്നു. ആ സന്ദിഗ്ധേനജ സന്ദിഗ്ധസ്യ നിഗമനം ന്യായം മന്യതേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സംശയത്തെ പരിഹരിച്ച് അതിൽ നിശ്ചയമായൊരു ജ്ഞാനത്തെ ഉണ്ടാക്കണം. പക്ഷെ അത് നിങ്ങൾ ഹേതുവായി എടുക്കുന്നത് അസന്ദിഗ്ധമായ ഒന്നായിരിക്കണം. സന്ദിഗ്ധമായ ഒരു ഹേതുവിനെ ഉപയോഗിച്ച് അസന്ദിഗ്ധമായ ഒരു സാധ്യത്തെ സിദ്ധിക്കാൻ കഴിയത്തില്ല. ഇത് സാമാന്യ നിയമമാണ്. സന്ദിഗ്ധമായ ധൂമത്തെ കണ്ടിട്ടാണ് പർവ്വതത്തിൽ സന്ദിഗ്ധമായിരിക്കുന്ന വന്നി ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നു. അപ്പൊ ഹേതു അസന്ദിഗ്ധമായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറയുമ്പോൾ അത് അസന്നിഗ്ധമായിരിക്കുന്ന ഇവിടെ നിറത്തിലാണല്ല, നിങ്ങളുടെ ഗുണത്തിലല്ല. അപ്പോൾ അസന്നിഗ്ധമായ ആ അർത്ഥത്തെ എടുത്തുകൊണ്ട് അതിലൂടെ തീരുമാനിക്കുന്നു ലോഹിത ശുക്ലകൃഷ്ണ എന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള സാധനങ്ങളിൽ ഇവിടെ ഭൂതങ്ങളെയാണ്, ഭൂതങ്ങളുടെ കാരണമായിരിക്കുന്ന ഈശ്വരപ്രകൃതിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാതെ സന്ദേഹം ഇപ്പോൾ അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാലും അതിൽ തന്നെ നിങ്ങൾക്ക് സന്ദേഹമുണ്ട്, എന്തിനാണ് ഈ ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറയുന്നത്? സന്ദേഹമുണ്ട്. ആ സന്ദേഹത്തിലൂടെ തീരുമാനത്തിലെത്താൻ പറ്റത്തില്ല. സന്ദേഹം, ഞങ്ങൾക്ക് സന്ദേഹമില്ല. ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറയുന്നത് അവിടെ നിറങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ എന്ത് ചെയ്യുന്നു? ഈ ഭൂതങ്ങളെ എടുക്കുന്നു, ഭൂതകാര്യങ്ങളെ എടുക്കുന്നു. അതുകൊണ്ട് നിയമം ഇതാണ്, അസന്ദിഗ്ധേനജ സന്ദിഗ്ധസ്യ നിഗമന ന്യായം മന്യതേ തദൈഹാവി ബ്രഹ്മവാദിനോ വദന്തി കിം കാരണം ബ്രഹ്മ. പിന്നെ ഈ സന്ദർഭം നോക്കുക, ശ്വേതാക്ഷരത്തിൽ അവിടെ പറയുന്നത് എന്താണ്? ബ്രഹ്മവാദികൾ പറയുന്നു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നവർ എന്താണ്? കിം കാരണം ബ്രഹ്മ ഇതിപ്രമേയത്തെ ധ്യാനയോഗ അനുഗത അവശ്യൻ ദേവാത്മശക്തി സ്വഗുണൈർ നിഗൂഢം. അവർ ധ്യാനയോഗത്തിലൂടെ എന്നുവെച്ചാൽ സമാധിയിലൂടെ, ശ്വേതാശ്വര ഉപനിഷത്ത് ധ്യാനയോഗത്തെക്കുറിച്ച് സമാധിയെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട്. അതാണ് യോഗശാസ്ത്രത്തിന്റെ ആധാരമെന്നും പറയുന്നുണ്ട്. അപ്പൊ യോഗികൾ എന്ത് ചെയ്തു? ധ്യാനയോഗത്തിലൂടെ അവർ കണ്ടെത്തി. എന്ത് കണ്ടെത്തി? അവശ്യം ദേവാത്മശക്തിയും ആ ദേവന്റെ ഈശ്വരന്റെ ശക്തിയെ അവർ കണ്ടെത്തി. സ്വഗുണൈഹി നിഗൂഢാം, സ്വന്തം ഗുണങ്ങളാൽ നിഗൂഢമായിരിക്കുന്ന സ്വകാര്യങ്ങളാൽ സ്വരൂപത്തെ മൂടിവെച്ചിരിക്കുന്ന ശക്തിയെ യോഗികൾ ധ്യാനത്തിലൂടെ സമാധിയിൽ കണ്ടെത്തിയെന്നും മറ്റും പറയുന്നുണ്ട്. ഇത് പാരമേശ്വര്യ ശക്തേഹേ സമസ്ത ജഗത് വിധായന്യാഹ വാക്യവക്രമേ അവഗമാ എന്നിങ്ങനെ ശ്വേതാശ്വരത്തിൽ ആ പരമേശ്വരന്റെ ശക്തിയെ അതെങ്ങനെയുള്ളതാണ്? സമസ്ത ജഗത് വിധായന്യ, ഈ സർവ്വജഗത്തിനെ സൃഷ്ടിക്കുന്നതായ ആ ശക്തിയെ യോഗികൾ സാക്ഷാത്കരിച്ചു എന്നും പറയുന്നുണ്ട്. വാക്യശേഷി അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നുണ്ട്, ശ്വേതാശ്വരത്തിൽ മായാന്ത് പ്രകൃതി വിദ്യ, ഈ പ്രകൃതിയെ മായയായി അറിയുക, മായിനന്തു മഹേശ്വരം ഈശ്വരനെ മായാവിയായി അറിയുക. യോ യോനിം യോനിം അഭി അധിതിഷ്ഠതിയേക, ഏതൊരുവനാണോ ഓരോ ഓരോ ജന്മങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അവൻ ഏകനായ പരമേശ്വരൻ തന്നെയാണ്. ഇത് ചത്തസ്യവ അഗമാത് അവഗമാത്, ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു? ആ ഈശ്വരന്റെ ശക്തിയായ മായാശക്തിയാണ് വെളിപ്പെടുന്ന, അല്ലാതെ നിങ്ങൾ പറയുന്ന പ്രധാനമല്ല. തസ്യവേഗം ന സ്വതന്ത്ര കാചിത് പ്രകൃതി, ഈശ്വരനെ ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു പ്രകൃതിയാണ് ഇതൊക്കെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ സ്വതന്ത്ര പ്രകൃതിക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. ഈ പ്രകൃതി എന്ന് പറയുന്നിടത്ത് അദ്വൈതി യോജിക്കുന്നുണ്ട്. പ്രകൃതി എന്ന് പറയുന്നതിന് അദ്വൈതി ഈശ്വര ശക്തിയായ മായ എന്ന് പറയും. പിന്നെ എന്താ നിഷേധിക്കുന്നത്? ആ മായ ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നു, ഈശ്വരൻ മായ കൊണ്ട് സൃഷ്ടി നടത്തുന്നതാണ്. ആ ഈശ്വരനെ സംഖ്യന്മാർ സ്വീകരിക്കുന്നില്ല, അതാണ് അവരെ എതിർക്കുന്നത്. അതാണ് ഏവ അവഗമാദ്, ഇപ്രകാരം മനസ്സിലാക്കുന്നുണ്ട്. എന്നാ സ്വതന്ത്ര കാചിത് പ്രകൃതി പ്രധാനം, പ്രകൃതി പ്രധാനം നാമ അജാം മന്ത്രേണ ആമനായ ദേവി ശക്തിദേവ. അതുകൊണ്ട് ശ്വേതാശ്വരത്തിൽ തന്നെ മുമ്പും പിമ്പുമുള്ള മന്ത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാരണമാണ് എന്താണ്? ഈശ്വരൻ മായാശക്തി കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്, മറിച്ച് സ്വതന്ത്രമായ ഒരു പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം അതിനെ അജ ഈ മന്ത്രത്തിലൂടെ വെളിപ്പെടുത്തുന്നു. ഈ മന്ത്രം അങ്ങനെയൊരു പ്രധാനത്തെ വെളിപ്പെടുത്തുന്നു എന്നിവിടെ പറയാൻ കഴിയില്ല. ഇത് ശക്തിയുടെ വ്യക്തം പ്രകരണാത്വ സൈവ ദേവി ശക്തി അവ്യാകൃത നാമരൂപ നാമരൂപയോ പ്രാഗവസ്ഥേ അവസ്ഥാനീനാഭി മന്ത്രി നാമനായത് ഇത്തിച്ചതേ. പിന്നെ ആ സന്ദർഭം പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അതേ ദൈവീശക്തി തന്നെ നാമരൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന നാമരൂപങ്ങളുടെ പ്രാഗവസ്ഥ സൃഷ്ടിക്കാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊരു പ്രകൃതിക്ക് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിൽ അനേനാവി മന്ത്രേണ ആമനായത് അജാം എന്ന് പറയുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ്. അജാം ഏകാം ലോഹിത ശുക്ലകൃഷ്ണാം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സൃഷ്ടിക്കാതെ നിശ്ചലമായിരിക്കുന്നു. അത് സത്വരജ സമോത്മികമായി എന്ന് പറയുന്ന പ്രധാനമല്ല, മറിച്ച് എന്താണ്? ഈ പൃഥിവി അപ്പ് അഗ്നി തുടങ്ങിയ ഭൂതങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ആ മായാശക്തിയാണ് ഈശ്വരന്റെ എന്ന് എടുക്കണം. അത് ഈ പ്രകടമായിരിക്കുന്ന ഈ പ്രകൃതിയുടെ പ്രാഗവസ്ഥയാണ്, മുമ്പുള്ള അവസ്ഥയാണ്. അതിനാണ് മന്ത്രം പറയുന്നത്, തസ്യാശ്ച സ്വവികാര വിഷയണ ത്രൈരൂപീണ ത്രൈരൂപി. അതിനെ മൂന്ന് രൂപം എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ വികാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതായ, അല്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്നതായ, അല്ലെങ്കിൽ അത് പരിണമിക്കുന്നതായ മൂന്ന് ഭൂതങ്ങൾ, തേജസ് ജലം പൃഥ്വി, ഈ മൂന്ന് ഭൂതങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറഞ്ഞത്, അജ എന്ന് പറഞ്ഞത്. അതിനെ അജ രോഹിത ശുക്ലരൂപ എന്നെല്ലാം പറഞ്ഞത് അങ്ങനെ പറഞ്ഞാണ്. സ്വവികാര വിഷയം പ്രകൃതിയുടെ പ്രകൃതിയാണ് ഇവിടുത്തെ കാരണം. ആ പ്രകൃതി എന്ന് പറഞ്ഞ ഈശ്വരന്റെ മായയാണ്, ആ മായയുടെ ശക്തിയാണ് ഈ മൂന്ന് കാര്യമാണ്, ഈ മൂന്ന് ഭൂതങ്ങൾ. ആ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് അത് മൂന്ന് രൂപത്തിലെന്ന് പറഞ്ഞ് ത്രിരൂപ അജാ പ്രതിപത്തി ശക്തിയത് ഏവത നവ തേജോപന്നേഷു അജാ ആകൃത്തിരസ്തി. എന്തുകൊണ്ടാണ് ആ തേജോപന്നങ്ങൾ അത് ജനിക്കാത്തവയല്ല, അത് അജത്വജാതിപ്പെട്ടല്ല, അത് ജനിക്കുന്നവയാണ്. അതുകൊണ്ട് അതിനെ അജാന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന്റെ കാരണം ജനിക്കാതിരിക്കുന്നു, ആ കാരണത്തിൽ ആ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു, അതുകൊണ്ട് അതിനെ അജ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പ്രധാനമായിട്ട് എന്താ പറയുന്നത്? സംഖ്യന്മാർ പറയുന്നത് അവിടെ ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറഞ്ഞത് സ്വതന്ത്രയായ പ്രകൃതിയാണ്, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന പ്രധാനമാണ് എന്ന് പറയുന്നു. അദ്വൈതി പറയുന്നത് എന്താണല്ല, അത് ഈശ്വരന്റെ ശക്തിയാണ്, അതാണ് മായ. അതിനെ മൂന്ന് രൂപത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ കാര്യമാണ് മൂന്ന് ഭൂതങ്ങൾ. അതുകൊണ്ട് അതിനെ ലോഹിത ശുക്ലകൃഷ്ണം എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിനും ശ്രുതിയുണ്ട്. ഏതാണ് ആ ശ്രുതി? പ്രജേതാഗ്നി രോഹിത രൂപം തേജസ് തദ്രൂപം ഈ ശുക്ലം തഥാപാം ഇത് കൃഷ്ണൻ തത് അന്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ട് കാര്യങ്ങളാണ് കൂടെ പറയുന്നത്, ശ്രുതി പറയുന്നത് ഈശ്വരന്റെ ശക്തിയെ കുറിച്ചാണ്. സ്മൃതി സാങ്കേസ്മൃതി പറയുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സാങ്കേസ്മൃതി അല്ല സ്വീകരിക്കുന്നത്, ഈശ്വരന്റെ ശക്തിയാണ് പ്രകൃതി എന്ന് പറയുന്ന ശ്രുതിയാണ് സ്വീകരിക്കുന്നത്, സാങ്കേസ്മൃതി അല്ല. അവിടുത്തെ ഇതൊന്നും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല, അതുകൊണ്ടാണ് ഞാൻ സ്വീകരിച്ച് പറഞ്ഞു പോയത്. മഹത് വച്ച നോക്കാം, യഥാ മഹത് ശബ്ദ സംഗേഹി സത്താമാത്രേവി പ്രഥമജേ പ്രയുക്തോ ന തമേവ വൈദികേപി പ്രയോഗേ അഭിദത്തേ. ബുദ്ധേരാത്മാ, ബുദ്ധേ ആത്മാ, അവിടെ സൂത്രം വന്നത് ബുദ്ധേരാത്മാ എന്നുള്ളത് ഒരു സൂത്രം വരുന്നുള്ളൂ, വേറൊന്നും വരുന്നില്ല. ബാക്കിയൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും, ചിലത് പറഞ്ഞു വിസർജനീസ് കരവസാന വിസർജനീയം, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ടോ? ഒന്നുമില്ല. ബുദ്ധേരാത്മാ, ബുദ്ധേ ആത്മാ പിരിച്ചു, സന്ധി ചെയ്ത കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. പിരിച്ചു കഴിഞ്ഞാൽ ശരി, പറഞ്ഞൊക്കെ വരും. ബുദ്ധേഹേ എന്ന് പറയുന്നത് നമ്മൾ സന്ധി ഏത് വരുന്നു എന്നാണ് ചോദിച്ചു. അത് ശരിയാണോ പറഞ്ഞത്? ബുദ്ധേഹേ എന്ന് പിരിച്ചു കഴിഞ്ഞാൽ അത് സന്ധി എന്ന് വരുന്നില്ല. മഹാൻ പരഹ അതെ, ആ പിരിക്കുന്നിടത്ത് അങ്ങനെ വരും പരഹ എന്നുള്ളത്. മഹാന്തം വിഭുമാത്മാനം വേദാഹം ഏനം പുരുഷം മഹാന്തം ഇത്യേവം ഇത്യേവം ആദൌ ഇത്യേവം എന്നുള്ളത് ഇത്യേവം എന്നുള്ളത് ഇതി ഏവം ഇതി ഏവം എണ്ണു വരുന്ന ആദ്ഗുണമല്ല, ഇതി ഏവം എന്നാണ് ഇകാരത്തിന് എണ്ണു വരുന്നത്. ആദ്ഗുണം വരുന്നിടത്ത് എന്ത് വരും? പൂർവ്വത്തിൽ ആ ഈ ഇരിക്കുന്നിടത്ത് ഏ വരും, ഇവിടെ അങ്ങനെയല്ല, ഏവം പ്രത്യേകം ഇരിക്കുകയാണ്. അപ്പൊ ഇതി എന്നുള്ളത് ഇകാരത്തിന് എണ്ണു വന്നു. ആദൌ ആത്മശബ്ദം ഔനൌ ആവുന്നു. ആദൌ ആത്മശബ്ദ പ്രയോഗാദിഭ്യോ ഏതുഭ്യ ഭാഷിച്ചാവുന്നു. പ്രയോഗാദിഭ്യോ ഏതുഭ്യ തഥാ അവ്യക്ത തഥാ വ്യക്തസ്വരത വ്യക്തശബ്ദോപി അതായത് സവിശ്വരമെന്നു യുക്തം വന്നു ആ ഗുണം വന്നു ഗുണം വന്നു എങ്ങ പദാന്താദി ഓരോരോ വന്നു അവിടെ പൂർവത്തിലും ശബ്ദു അഭി പരത്തിലും ഇരിക്കുന്നുണ്ട്. അതുപോലെ ഓരോ പ്രധാ ഇതേ പ്രകാരം ഉത്തമം വന്നു പ്രധാനം അവിതാദം അഹതി അതസ്ഥ അവിടെ സസജുഷൂരു സജനീയ സ്ഥൂസ്റ്റുനോസ്റ്റു എന്ന് ഒരു സൂത്രം കൂടെ അവിടെ വന്നിട്ടുണ്ട്. ഒരു സൂത്രം കൂടെ വന്നിട്ടുണ്ട്. കേട്ടില്ല, അതൊരു സൂത്രമാണോ? ഒരു സൂത്രം കൂടെ അവിടെ വന്നു നമ്മൾ പഠിച്ചേക്ക്. അത് വിധിസൂത്രം അല്ലല്ലോ, അതൊക്കെ സംജ്ഞാസൂത്രങ്ങളല്ലേ. അതും അവിടെ വരുന്നില്ലല്ലോ, വിരാമ അവസാനം അവസാനം അല്ലല്ലോ. നമ്മൾ പഠിച്ചതിൽ ഒരു വിധിസൂത്രം കൂടി വന്നു അതശ്ച പറഞ്ഞില്ലെങ്കിൽ അതിശയിക്കാനല്ല, പറഞ്ഞാൽ അതിശയമാണ്. അതൊക്കെ എല്ലായിടത്തും വരുന്ന സാമാന്യ സൂത്രങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് സൂത്രങ്ങൾ വരും. ഇവിടെ ഏത് വിധിസൂത്രം വന്നു എന്നുള്ള പരസന്നിധിഷ പോലെ ഏതെല്ലാം പറയാം. ഇപ്പോ എന്താണ് ശിച്ചാല് രണ്ടെണ്ണത്തെ ഹലോ അനന്തരാഗ സംയോഗവും അങ്ങനെയൊക്കെ പല സൂത്രങ്ങളും വരാം. ഒരു വിധിസൂത്രം വന്നിട്ടുണ്ട്, അത് വിധിസൂത്രമാണ്. ഒരു അത് വിധിസൂത്രമാണ്. എന്ത് സൂത്രമാണ്? സ്ഥാനെ അന്തരതപ്പാന്ന് പറയുന്നു. അതെന്ത് സൂത്രമാണ്? പരിഭാഷാ സൂത്രം. എങ്ങനെ പറയാം? എന്താണ് വാ വാ പദാന്തസ്യ എന്താ പറയുന്നത്? വാ പദാന്തസ്യ എന്താ പറയുന്നത്? അനുസ്വാരസ്യ ഈ പരസവർണ്ണം വാ പദാന്തസ്യ മോനുസ്വാരം വന്നിട്ട് അതശ്ഛ എന്ന് പറയുന്നിടത്ത് കൂടെ മകാരം ഉണ്ടാവും. മോനുസ്വാരം ഉണ്ടോ? ഒന്നല്ലേ വാ പദാന്തസ്യ വരത്തുള്ളൂ. മോനുസ്വാരം വരുന്നിടത്താണ് അനുസ്വാരസ്യ ഈ പരസവർണ്ണ പരസവർണം വരുന്നത്. ഇവിടെ അനുസ്വാരമില്ല. അത് വിധിസൂത്രം. പുറത്രാസിദ്ധം എന്ത് സൂത്രമാണ്? അധികാരസൂത്രം. അധികാരമാണ് അധികരോതി തുടർന്ന് സൂത്രങ്ങളിലേക്ക് വരുന്നു. ഖരിച്ച കറക്റ്റ് കണ്ട ഒരാള് മാത്രമേ അത് പറയാൻ കഴിവുള്ള ആളായിട്ട് ഇവിടെയുള്ളൂ. ആര്? അജൻ മക്കീല്. അതിനാ അജൻ മക്കീലിനെ പ്രത്യേകം എന്താ കൊടുക്കേണ്ട ഇപ്പോ? അല്ല, നിങ്ങളെല്ലാരും അജൻ വക്കീലിനെ കണ്ടുപിടിച്ചാ മതി, അത് മതി. ചാന്ന് പറയുന്നത് ഖരിപ്പെടു, പൂർവത്തിലെന്തിരിക്കുന്നു? ചായിരിക്കുന്നു. ഇപ്പൊ ചാന്ന് പറയുന്ന ചല്ലിപ്പെടു, പെടു. ഇപ്പൊ ചല്ലിൽപ്പെട്ട സകാരത്തിന് ഖരലിൽപ്പെട്ട ഏത് വരും? കല്ലിൽ ഇവിടെ ചെല്ലെന്ന് പറയുന്നതിൽ ശകാരം പെടുന്നു, പെടുന്നുണ്ടോ? ശരി, ശകാരം ചെല്ലിപ്പെട്ടു. ഇനി കരലിൽ ഏതൊക്കെ പെടും? ശേഷസരുവരപ്പെടും. അപ്പൊ പൂർവത്തിലിരിക്കുന്ന ശകാരത്തിന് ചരലിൽപ്പെട്ട ഏത് വരും? ജായ. ചരൽപ്പെട്ട ഏത് വരും? യശാന താല് ശകാരത്തിന് ശകാരം തന്നെ വരും. നേരത്തെ ഇവിടെ ശകാരം വന്നേ എങ്ങനെ? സ്തോസ്വന സു, അതിന് ഖരിജ പ്രകാരം വേണ്ടി ശകാരം വരും. ശകാരത്തിന് ശകാരം തന്നെ വരും. ഒരു സൂത്രത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതിന് പ്രവർത്തിക്കാം. എന്ത് രൂപം വരുന്നു എന്നുള്ളതല്ല, മുമ്പ് ഇവിടെ ശകാരം വന്നു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ പറയത്തിൽ അത് ചെയ്യുന്നത്, കാരണം ഈ ഉദാഹരണം ഞാൻ പറഞ്ഞില്ല. നമ്മളത് അത്രമാത്രം നമ്മൾ ചർച്ച ചെയ്തില്ല, തുടങ്ങിയതേ ഉള്ളൂ. ഇന്ന് പറയാനിരിക്കുന്ന കാര്യമാണ്. എന്നാലും വേണ്ടി വന്നാൽ പറയാം. അതായത് സകാരത്തിന് ശകാരം വന്ന് സ്തോസ്വന സു, ശ ചാന്നിരിക്കുന്നു, പരത്തിൽ ഖരലിലെ ചായിരിക്കുന്നു, അതിന് ചരു വരണം. അപ്പൊ പൂർവത്തിലിരിക്കുന്ന ജലാം, ജല്ലിനാണല്ലോ ചരുവിരിക്കുന്നു അല്ലേ? ഖരിച്ച എന്താ പറയുന്നത്? കരു വരവിരിക്കുമ്പോൾ ജല്ലിന് ചരു വരും. ഈ സൂത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഇത് ചിലപ്പോൾ എനിക്കും കുറഞ്ഞു തിരിഞ്ഞു പോകും. കരും ചല്ലും ചരും അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അജമ്മക്കിയിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയിരിക്കുകയാണ്. ഇതുവരെയുള്ള ഫസ്റ്റ് റാങ്കുകാരെല്ലാം പിറകിലോട്ട് പോയി. അപ്പൊ എന്താ ഇവിടെ ശകാരത്തിന് ശകാരം തന്നെ വന്നു. ശാക്കി സാധനം വരാം, കാരണം ചരൽ ഏതാ വരുന്നത്? ചട്ടത്തവ് കപ്പൈ എന്ന് വെച്ചാൽ ആദ്യത്തെ വർഷം. പിന്നെ വരുന്നത് ശാഷാസ, ഊഷ്മാക്കളിൽ ശാഷാസ. അപ്പോൾ അതിൽ പിന്നെ ഏത് വരും നോക്കും? ഇവിടെ സാനി നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എന്താണ്? ശകാരം. ഇച്ചു യശാനം താലും, ആദേശത്തിൽ താലിസ്ഥാനമുള്ള ശകാരം തന്നെ വരും. ശകാരത്തിന് ശകാരം വരും. പിന്നെ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം? രൂപം കണ്ടിട്ട് ബാക്കി ആലോചിച്ചോണം. അല്ല അവിടെ പൂർവത്രാസിദ്ധോ അത് ഇതൊന്നും ആലോചിക്കാൻ പോകേണ്ട കാര്യമില്ല. ശകാരം ഇരിക്കുന്നെങ്കിൽ ഏത് സൂത്രം പ്രവർത്തിച്ചാൽ ശകാരം വരാം, സ്തോസ്നാശു പ്രവർത്തിച്ചാൽ വരാം, പിന്നെ ഖരിജ പ്രവർത്തിച്ചാലും വരാം. ഇത് രണ്ടും പ്രവർത്തിക്കാം. അതിനൊരു ക്രമമുണ്ട്. എന്താണ്? ജസ്ത്വ സ്തുത്വ ചർത്വം, ക്രമത്തിലായിരിക്കും വരുന്നത്. അതിന് നമ്മളടുത്ത് സ്വശ്നാശു പഠിക്കുമ്പോൾ പഠിക്കും. ഈ ക്രമത്തിലാണ് സന്ധി വരുന്നത്. ആദ്യം ജസ്തുവും വരുന്നു, പിന്നെ സ്തുത്വം വരുന്നു, പിന്നെ ചർത്വം വരുന്നു. അത് അവസാനം എന്ന് പറയുന്നത് ഇവിടെ വരാൻ പറ്റില്ല, കാരണം ഇവിടെ അവസാനമല്ല. അങ്ങനെ വരുന്നിടത്ത് പറയുന്നതാണ് ജസ്തു ചർത്തുവേ സിദ്ധാന്തം എന്ന് പറയും. ജസ്തുവും വരും, ചർത്തവും വരും. ജസ്തുത്വനും വരാം, ചർത്തത്വനും വരാം. അത് നമ്മൾ ഇനി പഠിക്കും വിശദമായിട്ട്. ഇത് നിങ്ങൾ പറയാത്തതിൽ അത്രമാത്രം നമ്മളത് വിശദീകരിച്ചില്ല. എന്നാലും അത് വന്നതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കുറച്ചുകൂടെ പഠിക്കുമ്പോഴേ അത് ശരിയാകത്തുള്ളൂ. ഈ ക്രമം എപ്പോഴും ഓർത്തു വയ്ക്കുന്നു. ആദ്യം ജസ്തുവും, അതാണ് പൂർവ്വത്തിലെ, അത് കഴിഞ്ഞു വരുന്നതാണ് സ്തുത്വം, അത് കഴിഞ്ഞു വരുന്നതാണ് ചർത്തവും. ഒരു ലക്ഷ്യത്തിൽ ഇത് മൂന്നും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ക്രമത്തിൽ വരും. എന്തുകൊണ്ട്? പൂർവത്രാസ്ഥ അതുകൊണ്ട് അതശ്ച നാസ്തി ആനുമാനികസ്യ നാസ്തി ആനുമാനികസ്യ നാസ്തി ആനുമാനികസ്യ എന്നിടത്ത് നാസ്തി ആനുമാനികസ്യ ശബ്ദവത്വം ചമസവത് ചമസവത് ജലാം ജലാം ജശോ അന്തേ അന്തമാണത്. അവിടെ വാവസാനയ്ക്ക് വരാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അസൈവം അവിശേഷെന്ന് പറയുന്നിടത്ത് വാവസാനയ്ക്ക് വരാം, ഒരു രൂപ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ജലാഞ്ചശോ അന്തേക്കും വരാം അവസാനയ്ക്കും വരാം. അത് നമ്മളൊന്ന് ഒന്നുകൂടി വിശദീകരിക്കും. പുനരപി എന്നുള്ളിടത്തോ പൂർവ്വത്തിൽ അകാരമുണ്ട്, പരത്തിൽ അകാരമുണ്ട്. അതോരോ അപ്പുറത്തെ അതപ്പുറത്തെ കുത്തവും വരുന്നില്ല. എന്തുകൊണ്ടാണ്? നൈസർഗികരേ അല്ലെങ്കിൽ പുനോ പുനോപി എന്ന് വരേണ്ട, ഒരിക്കലും വരത്തില്ല. പ്രധാനവാദി അശബ്ദത്വം പ്രധാനവാദി പ്രധാനസ്യ അസിദ്ധം ഇതി ആഹ കസ്മാത് വാവസാനെ വരും തകാരം ഇരിക്കുന്നിടത്ത്. കാരണം അത് എപ്പോഴും ഓർത്തോണം ജപഘട്ട ജസ്തുത്തിപ്പെട്ടത് കച്ചട്ടത്തപ്പ ചത്തുത്തിപ്പെട്ടത്. അപ്പൊ ആ വർണ്ണങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായി ഉള്ളതാണെങ്കിലും ഇനി സൂത്രം പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഒരു ശബ്ദം ദകാരാന്തമാണെന്നിരുന്നോട്ടെ, തദ് ശബ്ദം അവിടെ ജസ്വം പ്രവർത്തിച്ചോളും. അങ്ങനെയാണെങ്കിലും അവിടെ പ്രവർത്തിക്കും. അതാണ് സൂത്രങ്ങളുടെ രീതി. അതിന് പറയും സ്ഥലേ വൃഷ്ടി ജലേ വൃഷ്ടി. മഴ പെയ്യുമ്പോൾ സമുദ്രമാണ് വെള്ളം കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒഴിവാക്കി കരയിൽ മാത്രം പെയ്യാറില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ കരയിലും കടലിലും ഒരുപോലെ പെയ്യും. അതിനാണ് സ്ഥലേ വൃഷ്ടി ജലേ വൃഷ്ടി ന്യായം എന്ന് പറയുന്നത്. അതുപോലെ സൂത്രങ്ങൾ പ്രവർത്തിക്കും. ജഗത് അല്ല തദ്ദെന്ന് പറയുന്ന ശബ്ദം ദകാരാന്തമാണ്. ജലാഞ്ചിശ്വന്തേ പ്രവർത്തിക്കും. പ്രവർത്തിച്ചാൽ എന്തൊരു ദകാരം വന്നോട്ടെ, സൂത്രത്തിനായിട്ട് പ്രവർത്തി ചെയ്തേ മതിയാവും. Thank you.